لا إله إلا الله محمد رسول الله لا إله إلا الله محمد السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد تفسير البيضاوي سورة البقرة يودي പത്താമത് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അൽ അഹ്റുഫുൽ മുഖത്തഅയെ സംബന്ധിയായിട്ടുള്ള രണ്ടാമത്തെ അഭിപ്രായം, അവ സൂറത്തുകളുടെ പേരുകളാണ് എന്ന ആ അഭിപ്രായത്തെക്കുറിച്ചും ആ അഭിപ്രായത്തിന് പറയപ്പെട്ട തെളിവിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് ആ അഭിപ്രായത്തെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിന് മനഅ് ചെയ്യുന്ന ചില വാദങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ പറഞ്ഞ് മനഅ് ചെയ്യാനാവില്ല എന്ന് ഇമാം ബൈളാവി റഹിമഹുല്ല പറയുന്ന ഭാഗമാണ്. അതിന് അദ്ദേഹം പറയുന്ന ന്യായങ്ങളുമാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. സാധാരണ പോലെ ആദ്യം എടുക്കുന്ന ഭാഗങ്ങൾ വായിക്കാം, പിന്നീട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം. ലാ യുഖാലു ലിമ ലാ യജൂസു അൻ തകൂന മസീദതൻ ലിത്തംബീഹി വദ്ദലാലതി അലാ ഇൻഖിതാഇ കലാമിൻ വസ്തിഇനാഫി ആഖറ കമാ ഖാലഹു ഖുതുർബ് ഔ ഇശാരതൻ ഇലാ കലിമാതിൻ ഹിയ മിൻഹാ ഉഖ്തസറത അലൈഹാ ഇഖ്തിസാറ അശ്ശാഇരി ഫീ ഖൗലിഹി ഖുൽതു ലഹാ ഖിഫി ഫഖാലത ഖാഫ് كما روي عن ابن عباس رضي الله تعالى عنهما قال الالف آلاء الله واللام لفظه والميم ملكه وعنه ان الف لام را وحاميم ونون مجموعهما الرحمن وعنه ان الف لام ميم معناه انا الله اعلم ونحو ذلك في سائر الفواتح وعنه ان الالف من الله واللام من جبريل والميم من محمد صلى الله عليه وسلم اي القران منزل من الله بلسان جبريل على محمد عليه الصلاه والسلام او الى مدد اقوام واجال بحساب الجمل كما قال ابو العاليا متمسكا بما روي أنه عليه الصلاة والسلام لما أتاه اليهود تلا عليهم ألف لام ميم البقرة فحسبوه وقالوا كيف ندخل في دين مدته 71 سنة فتبسم رسول الله صلى الله عليه وسلم فقالوا فهل غيره فقال ألف لام ميم صاد وألف لام را وألف لام ميم را فقالوا خلط علينا فلا ندري بأيهما نأخذ فإن تلاوته إياها بهذا الترتيب عليهم وتقريرهم على استنباطهم دليل على ذلك وهذه الدلالة وإن لم تكن عربية لكنها لاشتهارها فيما بين الناس حتى العربي تلحقها بالمعربات كالمشكات والسجيل والقسطاس او دلاله على الحروف المبسوطه مقسما بها لشرفها من حيث انها بسائط اسماء الله تعالى وماده خطابه لا يقال എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. പറയപ്പെടാവതല്ല, അഥവാ ഇനി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും പറയപ്പെടാവതല്ല. എന്തുകൊണ്ട് പറയപ്പെടാവതല്ല? അത് പിന്നീട് ലിയന്നാ നഖൂലു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു തരും. ആദ്യം ഇങ്ങനെയൊന്നും പറയപ്പെടാവതല്ല എന്ന് പറയാണ്. എങ്ങനെയൊന്നും പറയപ്പെടാവതല്ല? ലിമലായ ജുസു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കാര്യങ്ങളൊന്നും പറയപ്പെടാവതല്ല. സൂറത്തിന്റെ പേരുകളാണ് ഈ അൽ അഹ്റുഫുൽ മുഖത്ത എന്നഭിപ്രായപ്പെട്ട് ആ അഭിപ്രായത്തിന് ചില തെളിവുകൾ പറഞ്ഞുവല്ലോ. അവ മുഫ്ഹിമത്താവണമെന്നും ആവില്ലെങ്കിൽ അർത്ഥമില്ലാത്തതുകൊണ്ടുള്ള സംബോധനയായി പോകുമെന്നും അർത്ഥമുള്ളതാണ് എന്ന് വെക്കുമ്പോൾ ഒന്നുകിൽ സൂറത്തിന്റെ പേരോ അതല്ലെങ്കിൽ അല്ലാത്തതോ ആവണമെന്നും അല്ലാത്തതാവുക എന്നത് ബാത്തിലാണ് എന്നും. കാരണം അല്ലാത്തത് എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ മൗദു ഉലഹുവായ അർത്ഥമാവണം, അല്ലെങ്കിൽ അനറബി ഭാഷയിൽ മൗദു ഉലഹുവായ അർത്ഥമാവണം. അറബി ഭാഷയിൽ ഇങ്ങനെയുള്ള അലഹറുഫുൽ മുഖത്ത ഏതെങ്കിലും ഒരർത്ഥത്തിന് വേണ്ടി വെക്കപ്പെട്ട പദമല്ല എന്നും, അനറബി ഭാഷയിൽ വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിവിടെ ഉദ്ദേശിക്കപ്പെടാവതല്ല, കാരണം വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് അവതരിക്കപ്പെട്ടത് എന്നും, അതുകൊണ്ട് ഇവ സൂറത്തുകളുടെ പേരാണ് എന്നും പറഞ്ഞ് തെളിവെടുത്ത തെളിവിനെ, അതുകൊണ്ട് അവ സൂറത്തുകളുടെ പേരാണ് എന്ന വാദത്തെ നമ്മൾ സമ്മതിക്കൂല. കാരണം ലിമലായ ജൂസു, എന്തുകൊണ്ട് സമ്മതിക്കൂല? ലിമലായ ജൂസു, ഇങ്ങനെയായിക്കൂടെ, ഇങ്ങനെയായിക്കൂടെ, ഇങ്ങനെയായിക്കൂടെ എന്ന് പറഞ്ഞ് കുറെ അഭിപ്രായങ്ങളെ കൊണ്ടുവന്ന് അങ്ങനെയൊന്നും പറയപ്പെടാവതല്ല എന്ന് പറഞ്ഞ് പിന്നീട് ലി അന്നാന കൂലു എന്ന് പറഞ്ഞ് അദ്ദേഹം മറുപടി പറയുകയാണ് ചെയ്യുന്നത്. നാല് കാര്യങ്ങളാണ്, സൂറത്തുകളുടെ പേരുകളാണ് ഇവ എന്ന് വാദിച്ചവർ തെളിവ് പിടിച്ചതിനെതിരെ ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞ് ഉദ്ധരിക്കപ്പെടുന്നത്. ഒന്നാമത് പറയുന്നത് ലിമലായ ജൂസു അന്തക്കൂന മജീദത്തിൽ തംബീഹി വദ്ദലാലത്തി അലൻ ഖിത്താഇ കലാമിൻ വസ്തിഇനാഫി ആഖറ എന്നാണ്. എന്തുകൊണ്ട് ഇവ തംബീഹിനു വേണ്ടിയും ഒരു കലാമ് മുറിഞ്ഞ് പുതിയ കലാമ് ആരംഭിക്കുന്നതിനുമേൽ അറിയിക്കാൻ വേണ്ടിയും സായിദിയാക്കപ്പെട്ട അധികരിപ്പിക്കപ്പെട്ടവ ആയിക്കൂടെ? ഇതാണ് ഒന്നാമത്തെ മനഅ്. അങ്ങനെ പറയപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞ അതിന്റെ മറുപടി പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്. കമ ഖാലഹു ഖുത്തുർബ്, ഖുത്തുർബ് അങ്ങനെ പറഞ്ഞതുപോലെ, മുഹമ്മദ് ബിൻ മുസ്തനീർ എന്ന സീബവൈഹി ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ഖുത്തുർബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഒരു കലാം മുറിഞ്ഞ് അടുത്ത കലാം, അങ്ങനെയാണല്ലോ, ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് ആരംഭിക്കുന്ന സമയത്ത് തംബീഹിന് വേണ്ടി, ഉണർത്താൻ വേണ്ടി പുതിയ ഒരു സൂറത്ത് ആരംഭിക്കുകയാണ്, പുതിയ ഒരു കലാം ആരംഭിക്കുകയാണ് എന്നതിന് മേൽ അറിയിക്കുന്നവയായിട്ടാണ് ഈ അൽഅഹ്റുഫുൽ മുഖത്ത കൊണ്ടുവരപ്പെട്ടിട്ടുള്ളത് എന്ന അഭിപ്രായപ്പെട്ട ഇമാം ഖുത്തുബിന്റെ അഭിപ്രായം പോലെ എന്തുകൊണ്ട് ഇവ അതിനുവേണ്ടി ദായിദയാക്കപ്പെട്ടതായി കൂടാ? തംബീഹിനു വേണ്ടിയും ഒരു കലാം മുറിഞ്ഞ് മറ്റൊരു കലാം, ഒരു സൂറത്ത് കഴിഞ്ഞ് മറ്റൊരു സൂറത്ത് ആരംഭിക്കുകയാണ് എന്നതിന് മേൽ അറിയിക്കാൻ വേണ്ടി അധികരിപ്പിക്കപ്പെട്ടവ ആയിക്കൂടെ എന്ന് പറയപ്പെടാവതല്ല. ഔ ഇഷാറത്തൻ ഇല കലിമാത്തിൻ, അല്ലെങ്കിൽ ചില കലിമത്തുകളിലേക്കുള്ള സൂചനയായിക്കൂടെ. ഹിയ, ഈ അൽഅഹ്റുഫുൽ മുഖത്ത മിൻഹ, ആ കലിമത്തുകളിൽ പെട്ടതാണ്. ഉഖുത്തുസിറത്ത് അലൈഹ, ഈ അൽഅഹ്റുഫുൽ മുഖത്തയുടെ മേൽ ചുരുക്കപ്പെട്ടു. ഇഖ്തിസാറ ഷാഇരി ഫി ഖൗലിഹി, ഷാഇർ തന്റെ വാക്കിൽ ചുരുക്കിയതുപോലെ. ഏത് വാക്കിൽ? ഖുൽതു ലഹ ഖിഫി ഫഖാലത് ഖാഫ്, ഖുൽതു ലഹ ഖിഫി ഫഖാലത് ഖാഫ് എന്ന കവിതയിൽ കവി ഖുൽതു ലഹ, ഞാൻ അവളോട് പറഞ്ഞു, ഖിഫി, നീ നിൽക്കൂ എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞു, ഖാഫ്, ഖാഫ് എന്ന് പറഞ്ഞു. ഖാഫ് എന്ന് പറഞ്ഞു എന്നാൽ അന വാഖിഫത്തുൻ, അല്ലെങ്കിൽ വഖഫ്തു, അല്ലെങ്കിൽ അഖിഫു, ഞാനിതാ നിൽക്കുകയാണ്, ഞാൻ നിന്നു കഴിഞ്ഞു, ഞാൻ നിന്നിരിക്കുന്നു എന്നൊക്കെ അർത്ഥമുള്ള അഖിഫു എന്നോ അന വാഖിഫത്തുൻ എന്നോ അല്ലെങ്കിൽ വഖഫ്തു എന്നോ ഒക്കെയുള്ള കലിമത്തുകളുടെ ഭാഗമായ ഖാഫ് എന്ന കലിമത്തിനെ, ഖാഫ് എന്ന ഹറഫിനെ മാത്രം പറഞ്ഞ് ചുരുക്കി. അതേപോലെ അഥവാ വഖഫ്തു എന്നതിലെ ഖാഫ് എന്ന അക്ഷരം മാത്രം പറഞ്ഞ് ചുരുക്കിയതുപോലെ ഈ അൽഅഹ്റുഫുൽ മുഖത്തയും ചില കലിമത്തുകളിലേക്ക്, ഈ അൽഅഹ്റുഫുൽ മുഖത്ത അടങ്ങിയ ചില കലിമത്തുകളിലേക്കുള്ള സൂചന ആയിക്കൂടെ എന്നും പറയപ്പെടാവതല്ല. കമറുവിയ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ടതുപോലെ, ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ അലിഫു അലാ ഉല്ലാഹ്, അലിഫ് എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. വല്ലാമു ലഫ്ളുഹു, ലാം അള്ളാഹുവിന്റെ പദമാണ്. വൽ മീമു മുൽക്കുഹു, മീം എന്നത് അള്ളാഹുവിന്റെ അധികാരമാണ്. വാൻഹു അദ്ദേഹത്തെ തൊട്ട് തന്നെ നിവേദനം ചെയ്യപ്പെട്ടതുപോലെ അന്ന അലിഫ് ലാം റ വഹമീൻ വനൂൻ മജ്മുഉഹ അർറഹ്മാൻ. അലിഫ് ലാം മീം എന്നതും ഹാമീം എന്നതും നൂൻ എന്നതും കൂട്ടി എഴുതപ്പെട്ടാൽ അർറഹ്മാൻ എന്നാണല്ലോ വായിക്കപ്പെടുക. വാനുഹു അദ്ദേഹത്തെ തൊട്ട് തന്നെ നിവേദനം ചെയ്യപ്പെട്ടതുപോലെ അന്ന അലിഫ് ലാം മീം മാനാഹു. അലിഫ് ലാം മീം എന്നതിന്റെ മാനാ അർത്ഥം അനല്ലാഹു ആലമു. അനല്ലാഹു ആലമു, ഞാൻ അല്ലാഹു ഏറ്റവും അറിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അദ്ദേഹത്തെ തൊട്ട് തന്നെ നിവേദനം ചെയ്യപ്പെട്ടതുപോലെ. വനഹ്വു ദാലിക ഫി സൈറിൽ ഫവാത്തിഹി, ബാക്കിയുള്ള ഫവാത്തിഹിലൊക്കെ ഇതിന് സമാനമായത് അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാൻഹു അദ്ദേഹത്തെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നൽ അലിഫ മിനല്ലാ, അലിഫ് എന്നത് അള്ളാഹുവിൽ നിന്നാണ്. വല്ലാമ മിൻ ജിബ്രീൽ, ലാം എന്നത് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ എന്ന വാക്കിൽ നിന്നാണ്. വൽ മീമ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മീം എന്നത് മുഹമ്മദ് എന്ന വാക്കിൽ നിന്നാണ്. ഐ അതായത് അൽ ഖുർആനു മുനസ്സലുൻ മിനല്ലാഹി ബിലിസാനി ജിബ്രീല അല മുഹമ്മദിൻ അലൈഹി മസ്സലാത്തു വസ്സലാം. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നാവിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിക്കപ്പെട്ടതാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അൽ ഹുറൂഫുൽ മുഖത്തഅ, അവ ഉൾക്കൊള്ളിക്കുന്ന, അവയെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ചില പദങ്ങളിലേക്കുള്ള സൂചനയായിക്കൂടെ എന്നും പറയപ്പെടാവതല്ല. ഔ ഇല മുദദി അഖ്വാമിൻ വ ആജാലിൻ ബിഹിസാബിൽ ജുമ്മലി, അല്ലെങ്കിൽ ചില സമൂഹങ്ങളുടെ കാലയളവുകളിലേക്ക്, അവധികളിലേക്ക്, അവരുടെ വാലിഡിറ്റിയിലേക്ക് ഒക്കെയുള്ള സൂചനയായിക്കൂടെ. വാല്യൂ നൽകിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണല്ലോ ഹിസാബുൽ ജുമ്മൽ. അലിഫ് എന്നതിന് ഒന്ന്, ബാ എന്നതിന് രണ്ട്, ജിം എന്നതിന് മൂന്ന്, ദാല് എന്നതിന് നാല്, അങ്ങനെ അബ്ജദ്, ഹവ്വദ്, ഹുത്തി, കലമൻ, സഅഫസ്, കർഷത്ത്, സഹസ്, ലലഗ് എന്ന വാക്ക് ഉൾക്കൊള്ളിക്കുന്ന എന്ന രൂപത്തിൽ എണ്ണപ്പെടാറുള്ള ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അങ്ങനെ പത്ത് വരെ എണ്ണിയാൽ പിന്നെ ഇരുപത്, മുപ്പത്, നാൽപ്പത്, അങ്ങനെ നൂറ് വരെ എണ്ണിയാൽ പിന്നെ ആയിരം. ഗൈൻ, ആയിരത്തിൽ അവസാനിക്കുന്ന ആ എണ്ണക്രമമനുസരിച്ച് ചില സമൂഹങ്ങളുടെ വാലിഡിറ്റിയിലേക്ക്, അവരുടെ ആയുർദീർഘ്യത്തിലേക്ക് ഒക്കെയുള്ള സൂചനയായിക്കൂടെ. കമാക്കാല അബുൽ ആലിയ, അബുൽ ആലിയ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം വെറുതെ അഭിപ്രായപ്പെടുകയല്ല, മുത്തമസ്സിക്കൻ ബിമാറുവിയ നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിനെ മുറുകെ പിടിച്ചുകൊണ്ട്. ഏതാണ് ആ ഹദീസ്? അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അതാഹുൽ യഹൂദു, ജൂതരായ ഒരു സമൂഹം നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ തല അലൈഹിം അലിഫ്ലാമീം അൽ ബഖറ, അവരുടെ മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിഫ്ലാമീം അൽ ബഖറ ഊതി പാരായണം ചെയ്തു. ഫഹസബൂഹു, അപ്പോൾ അതിനെ അവർ കണക്കുകൂട്ടി. അലിഫ് ഒന്ന്, ലാമ് മുപ്പത്, മീമ് നാൽപ്പത്. അപ്പോൾ ഒന്ന് പ്ലസ് മുപ്പത് പ്ലസ് നാൽപ്പത് ഈസ് ഈക്വൽ ടു 71, 71 എന്ന് അവർ കണക്കുകൂട്ടി ഹിസാബുൽ ജുമ്മൽ പ്രകാരം. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, കൈഫ നദുഖുലു ഫീ ദീനിൻ മുദ്ദതുഹു 71 സന, 71 വർഷം മാത്രം വാലിഡിറ്റിയുള്ള ഒരു മതത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. ഫതബസ്സമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടപ്പോ നബി തങ്ങൾ പുഞ്ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, ഫഹൽ ഗൈറു, വേറെന്തെങ്കിലും ഉണ്ടോ ഇതിന് സമാനമായത്? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിഫ് ലാം മീം സാദ്, അലിഫ് ലാം റ, അലിഫ് ലാം മീം റ, ഇവയൊക്കെ പറഞ്ഞു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ ഗണിച്ചു നോക്കുമ്പോൾ വ്യത്യസ്ത സംഖ്യകളാണ് ലഭിച്ചത്. ഖലത്ത അലൈന, ഞങ്ങളുടെ മേലാകെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയല്ലോ അങ്ങ്. ഫലനദ്രിബി അയ്യഹുമാൻ അഖുദു, ഏതാണ് പിടിക്കേണ്ടത്? കുറഞ്ഞ സംഖ്യയാണോ പിടിക്കേണ്ടത്, കൂടിയ സംഖ്യയാണോ പിടിക്കേണ്ടത്? അലിഫ്ലാമീം എന്നതിലെ 71 ആണോ വാലിഡിറ്റിയായി ഞങ്ങൾ പരിഗണിക്കേണ്ടത്, അതല്ലെങ്കിൽ അലിഫ്ലാമീം സ്വാദ് എന്ന 161 അതാണോ നമ്മൾ പിടിക്കേണ്ടത്? അലിഫ്ലാം റ എന്നതിൻ്റെ 231 പിടിക്കേണ്ടത്? അലിഫ്ലാം മീം റ ഇതാണോ പിടിക്കേണ്ടത്? അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് വ്യത്യസ്ത സംഖ്യകൾ ലഭിച്ചപ്പോൾ ഏതാണ് പിടിക്കേണ്ടത്, ഏതാണ് നോക്കേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പത്തിലായ ആ സംഭവം വിശദീകരിക്കുന്ന ഹദീസ്. അത് തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് അബുൽ ആലിയ ഹിസാബുൽ ജുമ്മൽ പ്രകാരമുള്ള ചില സമൂഹങ്ങളുടെ കാലഗണനയെ സൂചിപ്പിക്കുന്ന, അവരുടെ ആയുർദൈർഘ്യത്തെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളായിക്കൂടെ ഇവ എന്നും പറയപ്പെടാവുന്നതല്ല. ഇതൊക്കെ നേരത്തെ മുസന്നിഫ് പറഞ്ഞ ലായുക്കാലു എന്നതിലേക്കാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ഇതും പറയപ്പെടാവുന്നതല്ല. എന്തുകൊണ്ട് പറയപ്പെടാവുന്നതല്ല? അത് ശേഷം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഫഇന്ന തിലാവതഹു ഇയാഹ ബിഹാദ തർതീബി അലൈഹിം വതഖ്രീറഹും അല ഇസ്തിംബാതിഹിം ദലീലുൻ അലാ ദാലിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ അവരുടെ മേൽ ഊതിക്കൊടുത്തു എന്നത് അവരതിൽ നിന്ന് കണ്ടെത്തിയതിനെ നബി തങ്ങൾ അവരോട് അംഗീകരിച്ചു എന്നത് ഒക്കെ ഇവ ഹിസാബുൽ ജുമ്മൽ പ്രകാരം ചില സമൂഹങ്ങളുടെ കാലഗണനയേക്കുള്ള സൂചനയാണ്. വഹാദിഹി ദലാലത്തു, ഈ അറിയിപ്പ് അഥവാ ഈ അൽ അഹ്റുഫുൽ മുഖത്ത ചില സമൂഹങ്ങളുടെ മുദ്ദത്തിലേക്ക് കാലഗണനയിലേക്ക് ഒക്കെയുള്ള കാലദൈർഘ്യത്തിലേക്കൊക്കെയുള്ള അറിയിപ്പ്. വഇല്ലം തകുന അറബിയത്തൻ, അത് അറബി അല്ലെങ്കിലും, അറബി ഭാഷയിലല്ല ഹിസാബുൽ ജുമ്മൽ, ഹീബ്രു ഭാഷ പ്രകാരം അവരുടെ അക്ഷരങ്ങൾക്ക് അവർ നൽകിയ മൂല്യമനുസരിച്ചാണ് അവർ കണക്ക് കൂട്ടിയത്. ലാക്കിന്നഹ, പക്ഷേ അത് അറബി ഭാഷയിലല്ലെങ്കിലും അവ ലിസ്തിഹാരിഹ, അവ പ്രസിദ്ധമായത് കാരണം അക്ഷരങ്ങൾക്ക് അങ്ങനെ നിർണിതമായ മൂല്യം നൽകപ്പെട്ടത് പ്രസിദ്ധമായത് കാരണം, ഫീമ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അതിന് പ്രസിദ്ധിയുള്ളത് കാരണം, ഹത്തല അറബി അറബികൾക്കിടയിൽ വരെ അവ പ്രസിദ്ധമായത് കാരണം, തുൽഹഖുഹ ആ ദലാലത്ത് ഈ കലിമത്തുകളെ ചേർക്കുന്നു അഥവാ ഈ അൽ അഹ്റുഫുൽ മുഖത്തഅയെ ചേർക്കുന്നു. ഏത് ദലാലത്ത്? ഇവ ആ ഹിസാബുൽ ജുമ്മൽ പ്രകാരമുള്ള ദലാലത്ത് ഇവയെ ചേർക്കുന്നു. ബിൽ മുഅറബാത്തി അറബീകരിക്കപ്പെട്ട പദങ്ങളോട് ചേർക്കുന്നു. കൽ മിഷ്കാത്തി വസിജ്ജീലി വൽ ഖിസ്താസി ഇവയൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള അറബീകരിക്കപ്പെട്ട പദങ്ങളാണ്, അഥവാ മറ്റു ഭാഷയിലുള്ള പദങ്ങൾ അറബീകരിച്ച് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവയാണിവ. അവയുടെ ഗണത്തിൽപ്പെടുത്തി ഇവയെ ഹിസാബുൽ ജുമ്മൽ പ്രകാരം ചില സമൂഹങ്ങളുടെ ആയുർദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചതാണ്, ഉപയോഗിച്ച കലിമത്തുകളാണിവ എന്നും പറയപ്പെടാവതല്ല. ഔ ദലാലത്തന അൽ ഹുറൂഫിൽ മബ്സൂതതി മുഖസമം ബിഹ ലി ഷറഫിഹ മിൻ ഹൈസു ഇന്നഹ ബസായിത്തു അസ്മാഇല്ലാഹി തആല വമാദദു ഖിതാബി, അല്ലെങ്കിൽ ഇവ ഏകകങ്ങളായ ഹർഫുകളിലേക്കുള്ള, ഏകകങ്ങളായ ഹർഫുകളുടെ മേൽ അറിയിക്കുന്നവ ആയിക്കൂടെ, അള്ളാഹുവിന്റെ ഇസ്മുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച അക്ഷരങ്ങൾ എന്ന നിലയിൽ അള്ളാഹുവിന്റെ ഖിതാബിന്റെ മാദ്ദ, അതിന്റെ അടിസ്ഥാന ഘടകം എന്നുള്ള നിലയിൽ ഇവക്ക് പദവിയുള്ളത് കാരണം, ഇവ സത്യം ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ട വാക്കുകളായി, സത്യം ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ട അക്ഷരങ്ങളായി ഗണിച്ചുകൂടെ എന്നും പറയപ്പെടാവതല്ല. ഔ ദലാലത്തൻ, അല്ലെങ്കിൽ ഇവ ദലാലത്തായിക്കൂടെ, അലൽ ഹുറൂഫിൽ മബ്സൂത കലിമത്തുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഹർഫുകളുടെ മേൽ അറിയിക്കുന്നവായിക്കൂടെ, മുഖസമം ബിഹ അവ കൊണ്ട് സത്യം ചെയ്യപ്പെട്ട നിലയിൽ. എന്തുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്? ലി ഷറഫിഹ അവകൾക്ക് ശ്രേഷ്ഠതയുള്ളത് നിമിത്തം, ശ്രേഷ്ഠതയുള്ളത് കാരണം. എന്തുകൊണ്ട് ശ്രേഷ്ഠത? മിൻ ഹൈസു ഇന്നഹ ബസായിത്തു അസ്മാ ഇല്ലാഹി തആല, അള്ളാഹുവിന്റെ ഇസ്മുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് എന്ന നിലക്ക്. മാദ്ദത്തു ഖിതാബിഹി, അള്ളാഹുവിന്റെ ഖിതാബിന്റെ, അള്ളാഹുവിന്റെ സംബോധനയുടെ മാദ്ദയാണ്, അതിന്റെ അടിസ്ഥാന ഘടകമാണ് എന്ന നിലയിൽ ഇവകൾക്ക് ശ്രേഷ്ഠതയുള്ളത് കാരണം ഇവകൾ കൊണ്ട് സത്യം ചെയ്യപ്പെട്ട നിലയിൽ ആ ഏകങ്ങളായ ഹർഫുകളുടെ മേൽ അറിയിക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെട്ടതാണ് ഇവയെ എന്നും പറയപ്പെടാവതല്ല. ഇങ്ങനെ നാല് തരത്തിൽ ഇവയെക്കുറിച്ച് പറയപ്പെട്ട അഭിപ്രായങ്ങളെ, സൂറത്തുകളുടെ പേരുകളാണ് ഇവ എന്ന് അഭിപ്രായപ്പെട്ടവർ തെളിവ് പിടിച്ച ആ ന്യായത്തിനെതിരെ മൻആയി, ആ തെളിവിനെ എതിർക്കുന്ന, ആ തെളിവ് സമ്മതിക്കൂല എന്ന് പറയുന്നതിന്റെ ന്യായങ്ങളായി പറഞ്ഞുകൊണ്ട് അവയൊന്നും അങ്ങനെ പറയപ്പെടാവതല്ല എന്ന് ഇമാം ബൈലാബി റഹ്മഹുള്ള പറയാണ്. ഈ നാല് കാര്യങ്ങൾ പറഞ്ഞൂടെ എന്ന് ചോദിച്ച് അവരുടെ തെളിവിനെ മനഅ ചെയ്യുകയാണ് ഇത്രയും നേരം ചെയ്തത്. ഹാദാ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ച് ഇനി സൂറത്തുകളുടെ പേരാണ് എന്ന് പറഞ്ഞൂടാ എന്ന് പറഞ്ഞ് ചില ന്യായങ്ങൾ കൂടി പറയാൻ, അതിനെയും അദ്ദേഹം അങ്ങനെയൊന്നും പറയപ്പെടാവതല്ല എന്ന് പറയാൻ. അതാണ് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം മനസ്സിലാക്കുക. അടുത്ത ഭാഗങ്ങൾ കൂടി പറയുമ്പോഴാണ് ഇമാം ബൈലാബി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സ്വീകരിച്ച ആഖ്യാന ശൈലി നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുക. ഈ പറഞ്ഞ നാല് കാര്യങ്ങളും മനസ്സിലുണ്ടാവുക. ഈ നാല് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൂടെ എന്ന് പറയപ്പെടാവതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാ യുഖാലു എന്ന് പറഞ്ഞ് ഈ നാല് കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ നാല് കാര്യങ്ങളും പറയപ്പെടാവതല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറയപ്പെടാവതല്ല എന്ന് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ കലാമിനെ ആഴത്തിൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും മറ്റുള്ളവർക്ക് സന്ദേശിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.